3:12 സൂത്രം 32 സാമാന്യത്വം. ഇവിടെ ബ്രഹ്മത്തിനപ്പുറം ഇനി എന്തെങ്കിലും ഉണ്ടോ അതാണോ ചർച്ച ചെയ്യുന്നത്? ബ്രഹ്മത്തിനപ്പുറം എന്തെങ്കിലും കാണാൻ സാധ്യത ഉണ്ടോ? അത് പ്രാമാണികമായി അതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ? കേവലം കൽപ്പനയുടെ അടിസ്ഥാനത്തിലല്ല, കൽപ്പിക്കുകയാണെങ്കിൽ എന്തും കൽപ്പിക്കാം. ബ്രഹ്മത്തിൻ്റെ അപ്പുറവും അതിനപ്പുറവും എല്ലാം കൽപ്പിക്കുക. പ്രാമാണികമായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതില്ല എന്നുള്ളതാണ് സാമാന്യത്വം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആദ്യം സേതു പ്രത്യേകം എന്നൊരു ഹേതു പറഞ്ഞു, അതിന് സമാനം പറഞ്ഞു, അതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സേതു വ്യപദേശസ്ഥാവർണ ബ്രഹ്മണോ ബാഹ്യസ്ഥ്യ സദ്ഭാവം പ്രതിപാദയിലും ക്ഷമതേ സേതുരാത്മീയ. സേതു എന്നൊരു ശബ്ദം പറഞ്ഞു. അപ്പൊ സേതുവിന് മറുവശമുണ്ട്, രാമസേതു. മറുവശ ശ്രീലങ്കയാണ്. അപ്പൊ അതുപോലെ സേതു ബ്രഹ്മത്തെ സേതു എന്ന് പറഞ്ഞതുകൊണ്ട് മറുവശം ബ്രഹ്മത്തിനപ്പുറമുണ്ട് എന്ന് കരുതാൻ പാടില്ല. എന്തുകൊണ്ട് സേതു എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ് സേതുരാത്മാ, സേതു എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നാണ് പറഞ്ഞത്. സ്വരൂപത്തെ സ്വരൂപത്തിൻ്റെ അതിലംഘനം, അതിനെ ഉല്ലംഘിക്കുക, അത് ഒന്നിനും ആർക്കും ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അപ്പോ ആത്മാവെന്ന് പറയുന്നത് എന്തെല്ലാം സ്വരൂപത്തെയാണ്. അപ്പം അതിനപ്പുറം നമുക്ക് സങ്കല്പിക്കാനോ ഭാവന ചെയ്യാനോ ഒന്നും സാധ്യമായ കാര്യമില്ല. അതാണ് ഉന്നത പരമസ്ഥിതി. തത്ര പരസ്മിൻ ഹസതി സേതുത്വം നവകൽപ്പതൈരി പരം കിമബി കൽപ്പിയേത. പരസ്മിൻ ഹസതി, അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഒന്നില്ലാതിരിക്കെ സേതുത്വം നവകൽപ്പതൈരി. പൂർവക്ഷി പറയും, അങ്ങനെ പരമൊന്നില്ലെങ്കിൽ സേതുവിനപ്പുറം ഒന്നില്ലെങ്കിൽ പിന്നെ സേതു എന്നങ്ങനെ പറയും. അതുകൊണ്ട് പരം സേതുവിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്നൊരു തർക്കം. മറുകരയില്ലാതെ എന്താ പാലം, ഒരു കര മാത്രമുള്ളിടത്ത് പാലം പണിയാൻ കഴിയും. പാലം പണിയണമെങ്കിൽ രണ്ട് കരയും വേണം, മറുവശത്ത് എന്തെങ്കിലും വേണം. പരസ്മിൻ അസതി, അസതി പരസ്മിൻ എന്നർത്ഥം. ഇവിടെ എങ്ങനെ നകാരത്തിന് ദ്വിത്വം വന്നു? സേതുത്വം നവകൽപ്പതേ. സേതുത്വം അങ്ങനെ കൽപ്പിക്കാൻ പറ്റും? പരം കിമപി കൽപ്പിയത്, അതുകൊണ്ട് പരമായി എന്തെങ്കിലും ഒന്നിനെ കൽപ്പിക്കണം. നിശ്ചേത ന്യായം ഹഠോ ഹി അപ്രസിദ്ധ കൽപ്പന. നിങ്ങൾ ഈ യുക്തിവാദം എന്ന് പറയുന്നത് ഹഠം ആകാൻ പാടില്ല. ഇതെന്ന് വെച്ചാൽ മർക്കടമുഷ്ടി എന്ന് പറയും. മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ മർക്കടന്റെ മുഷ്ടി പോലെ. ഒരു പഴയകാലത്ത് ഇന്നുള്ള മർക്കടന്മാർക്കൊക്കെ ബുദ്ധി കൂടിയവരാണ്. പണ്ടത്തെ മർക്കടന്റെ കാര്യം പറയുകയാണ് കുരങ്ങൻ. കുരങ്ങനും ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ജീവികൾക്കും ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മർക്കട മുഷ്ടി എന്ന് പറയുന്നതാണ്. പഴയ കാലത്ത് ഈ കുരങ്ങനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കരുക്ക് വെട്ടിവെക്കും, ഒരു ചെറിയ ഹോളിട്ട്. അപ്പൊ കുരങ്ങൻ കൈ അതിനകത്തിട്ടിട്ട് ഇത് വാരിയെടുക്കും, പക്ഷെ അവൻ ആ പിടിവിടത്തില്ല. തിരിച്ചെടുക്കുമ്പോൾ മുഷ്ടി ആ ചെറിയ ഹോളിലൂടെ തിരിച്ചു വരത്തില്ലല്ലോ. വരിയില്ല എങ്കിലും ബുദ്ധിയില്ലാത്ത കുരങ്ങൻ ആ പിടിവിടത്തില്ല, അവൻ്റെ കയ്യിലിരിക്കുന്ന കരുക്ക് വിട്ടിട്ട് അവൻ കൈ പുറത്തെടുക്കത്തില്ല. പിന്നെ അവൻ അതും തൂക്കി നടക്കും. എന്തു വന്നാലും അവൻ ആ പിടിവിടത്തില്ല. ഇത് കഥയാണ്, ശരിയാണോ എന്നറിയത്തില്ല. അങ്ങനെയാണ് ഈ മർക്കട മുഷ്ടി എന്ന് ഉള്ള സംഭവം വന്നതെന്നാണ്. ഒരു കാരണവശാലും ഇടത്തിന് ബുദ്ധിയില്ലാത്തവനായതുകൊണ്ട് ഇന്നത്തെ കുരങ്ങന്മാർക്ക് ഒന്നും അത് നടക്കത്തില്ല. എല്ലാ പ്രാണികളുടെയും ബുദ്ധിയും പരിണാമം കൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നു. അപ്പൊ അങ്ങനെ എന്തായാലും ഇങ്ങനെ ഒരു പ്രയോഗം വന്നു മർക്കട മുഷ്ടി. അതുകൊണ്ട് ഈ യുക്തിവാദത്തില് ഈ മർക്കട മുഷ്ടി നല്ല യുക്തിവാദികൾ പൊതുവെ അങ്ങ് കേവല യുക്തിവാദികൾ. അവർ യുക്തിവാദം എന്ന് പറയുന്നതിന് അവർക്കൊരു ഹഠപ്രയോഗമാണ്. എന്തു വന്നാലും ശരി അതിൽ നിന്ന് മാറത്തില്ല. അവര് നിഷേധിച്ചാലും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്നത് ശരിയല്ല, അതിൽ യുക്തിഭംഗം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ പറയും പക്ഷേ എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങും. അതാണ് ഹഠപ്രയോഗം എന്ന് പറയുന്നത്. അപ്പം ആരും ഒരിക്കലും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അപ്രസിദ്ധ കൽപ്പന അതാണ്. പ്രസിദ്ധമല്ലാത്ത ഏത് കാര്യവും ഭാവനയിലൂടെ നമുക്ക് സാധൂകരിക്കാം. പ്രസിദ്ധം അല്ല എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിലൂടെ സിദ്ധമല്ലാത്ത കാര്യം. പ്രമാത്മകമായ അറിവുണ്ടാകത്തില്ല. പ്രത്യക്ഷ അനുമാനം അതി പ്രമാണങ്ങളിലൂടെ അതിനെ സംബന്ധിച്ചുള്ള പ്രമ ഉണ്ടാകത്തില്ല. പക്ഷെ കൽപ്പനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത്യന്തം അപ്രസിദ്ധമായ മുയൽക്കൊമ്പിനി ഒരാൾക്ക് കൽപ്പിക്കാം. മുയല് അയാളുടെ മനസ്സിലുണ്ട്, കൊമ്പും മനസ്സിലുണ്ട്. ഒരു ചിത്രകാരന് വേണമെങ്കിൽ മുയലിൻ്റെ തലയിൽ രണ്ട് കൊമ്പ് വരച്ചു വയ്ക്കാം. ഭാവനയിലൂടെയാണ്. വാസ്തവത്തിൽ അത് അപ്രസിദ്ധമാണ്. പക്ഷെ ഭാവനയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാകും. അതുപോലെ ഈ യുക്തിവാദികൾ ഇങ്ങനെ മുട്ടാത്തർക്കം എന്ന് പറയും. അത് പറയുന്നവരിങ്ങനെ അപ്രസിദ്ധ കൽപ്പന ഉള്ളവരാണ്. അതുകൊണ്ട് ബ്രഹ്മത്തിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ പറയുന്നു. അങ്ങനെ പറയുന്നതിന് പ്രമാണമില്ല, യുക്തിയുമില്ല. കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സ്വരൂപമാണ്. സ്വരൂപത്തിനപ്പുറം എങ്ങനെ സങ്കല്പിക്കും? അത് ഞങ്ങൾ സങ്കല്പിക്കും. സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവസാനം അവർ പറയുന്നത് എന്താണോ, അത് ഞങ്ങളുടെ മൗലിക അവകാശമാണ് സങ്കല്പിക്കും. വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ യുക്തി. അതുകൊണ്ട് പറയുന്നത് ഇത് യുക്തിയില്ല. അങ്ങനെ പറയുന്നു അപ്രസിദ്ധ കൽപ്പന എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിയുക്തമായ കാര്യമല്ല. അതുകൊണ്ട് യുക്തിയെ അന്തിമമായി ശരണം പ്രാപിക്കുന്നില്ല അദ്വൈതികൾ. അതൊന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് സേതു എന്ന് പറഞ്ഞു പറഞ്ഞു പോയി അബദ്ധത്തിന്, ഉണ്ടതിൻ്റെ മറുവശം വേണം. സേതു എന്ന് പറഞ്ഞെടുത്ത് തന്നെ പറഞ്ഞല്ലോ സേതു ഒരാത്മാ. അപ്പം കാര്യയുടെ വ്യക്തമല്ലേ, അതുപോലെ സേതു എന്ന് പറഞ്ഞാൽ അപ്പുറം വേണം. ജഗത്തിനൊരു കാരണം വേണമെങ്കിൽ അതാണ് ഘടയുക്തി, ആ കാരണത്തിനൊരു കാരണം കൂടിയേ തീരൂ. അത് അജമാണ് പറയുന്നു, ജഗത് കാരണം അജമാണ്. അങ്ങനെയാണെങ്കിൽ ജഗത്തിനെ അജമായി സ്വീകരിക്കുക, പിന്നെ ജഗത്തിനും കാരണം വശമല്ല. അങ്ങനെയല്ല, ഈ ജഗത്തിൽ ഉത്പത്തി കാണുന്നുണ്ട്, ജഗത്തിൽ ഉത്പത്തി കാണുന്നുണ്ട്, ജഗത്തിലെ ഓരോ അംശത്തിലും ഉത്പത്തി കാണുന്നുണ്ട്. അതുകൊണ്ട് ജഗത്തിന് ഉത്പന്നമായതായി തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് മുഴുവൻ ഉത്പന്നമാകുന്ന ആരും കാണുന്നില്ലല്ലോ. ജഗത്തിൻ്റെ ഭാഗങ്ങൾ ഉത്പന്നമാകുന്നുണ്ട്, പക്ഷെ ജഗത്ത് ഒരു വസ്തുവായി ഉത്പന്നമാകുന്നത് എവിടെ കാണുന്നു? അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ട് ജഗത്തിനെ അജമായി സ്വീകരിക്കുക. അപ്പോൾ കാരണം വേണ്ട, ഇനി ജഗത്ത് അങ്ങനെ മുഴുവനായി ജഗത്ത് ഉത്പന്നമാകുന്നത് ജഗത്തിൻ്റെ ഭാഗമായിരിക്കുന്നതാണ് കാണാൻ പറ്റൂ. അങ്ങനെ ഉത്പന്നമാകുമ്പോൾ തന്നെ ആരാ കാഴ്ചക്കാരുള്ളത്? കാഴ്ചക്കാരൻ സൃഷ്ടിയുടെ ഭാഗമല്ലേ? അതുകൊണ്ട് ജഗത്തിൻ്റെ ഭാഗങ്ങൾ ഉത്പന്നമാകുന്നതുകൊണ്ട് ജഗത്തും ഉത്പന്നമാകുന്നതായി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് യോജിക്കുന്നില്ല. അതാണ് ഹഠാ യുക്തി എന്ന് പറയുന്നത്. ജഗത്ത് ഉത്പന്നമാകുന്നത് ആരും ഒരിടത്തും അനുഭവിക്കുന്നില്ല, അതുകൊണ്ട് ജഗത്തിനെ അജമായി സ്വീകരിക്കും. ജഗത്തിൻ്റെ ഭാഗങ്ങൾ ഉത്പന്നമാകുന്നത് ജഗത് ഉത്പത്തിയായിട്ട് സ്വീകരിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള കുതർക്കങ്ങൾ അതിലൂടെ എന്തും അപ്രസിദ്ധമായതും കൽപ്പിക്കാവുന്ന അഭിച്ച സേതു വ്യവദേശ ആത്മനോ ലൗകിക സേതു നദർശനേന സേതു ബാഹ്യവസ്തുതാം പ്രസഞ്ജയത മൃദ്ദാരു മയത അഭി പ്രസംഖ്യേത പറയുന്നു. അങ്ങനെ നിങ്ങൾ ഭാവനയിലൂടെ പോവുകയാണെങ്കിൽ, യുക്തിയല്ല ഭാവന, കാരണം ഇവിടെ പറഞ്ഞു സേതു എന്നെന്തുകൊണ്ട് പറഞ്ഞു? ബ്രഹ്മത്തെ അത് വിധാരണം ചെയ്യുന്നു, ഈ പ്രപഞ്ചത്തെ അത് ധരിക്കുന്നു, നിലനിർത്തുന്നു. പ്രപഞ്ചത്തിലെ നിയമങ്ങളെല്ലാം ഒരു നിയാമകനെ കൂടാതെ സാധ്യമുണ്ട്. അതാണ് അതിൻ്റെ യുക്തി. അപ്പോൾ ഒരു നിയാമകൻ വേണം ഈ നിയമങ്ങളെല്ലാം ഇങ്ങനെ നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് എങ്ങനെയാണോ സേതു ജലത്തെ വിധാരണം ചെയ്യുന്ന അതുപോലെ പ്രപഞ്ചത്തെ വിധാരണം ചെയ്യുന്നു, അതുകൊണ്ട് അതിന് സേതു എന്ന് പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ല അവിടെ നിങ്ങൾ ഭാവനയിൽ കൽപ്പിക്കുകയാണ്. സേതു ബ്രഹ്മമാണെങ്കിൽ അതിന് മറുകരയുള്ളതുപോലെ ബ്രഹ്മത്തിനപ്പുറം മറ്റെന്തോ ഉണ്ട് എന്നെല്ലാം കൽപ്പിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ബ്രഹ്മത്തെ മൃണ്മയമായും ദാരുമയമായും എല്ലാം കൽപ്പിച്ചുകൂട? എന്നാണ് കാരണം. സേതു എന്ന് പറയുന്നത് അന്ന് അത് നിർമ്മിക്കുന്നത് തടി കൊണ്ടും മണ്ണുകൊണ്ടും പാറ കൊണ്ടുമൊക്കെയാണ്. ഇന്നത്തെ പോലെ RCC ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രഹ്മത്തെ എന്തുകൊണ്ട് മൃണ്മയമായി ദാരുമയമായി ഒക്കെ കൽപ്പിച്ചുകൂടാ? നിങ്ങൾ പൂർവക്ഷിയോട് ചോദിക്കുകയാണ്. സേതു എന്ന് പറഞ്ഞതുകൊണ്ടും ബ്രഹ്മത്തിന് അപ്പുറമുണ്ടെന്ന് പറയാമെങ്കിൽ സേതു എന്ന് പറഞ്ഞതുകൊണ്ട് ബ്രഹ്മത്തെ നിങ്ങൾ കല്ല് മണ്ണ് പാറ എന്നെല്ലാം പറയുന്നുണ്ടോ? അപ്രാമാണികമായി അങ്ങനെ യുക്തി ഉപയോഗിച്ചൊന്നും സമർത്ഥിക്കരുത്. സേതു വ്യവദേശാത് ആത്മനോ ലൗകിക സേതു നിദർശനേന ആത്മനഹ സേതു വിപദേശ, അതിവിടെ ആത്മാവിനെ സേതുവായി പറഞ്ഞു. അതുകൊണ്ട് ലൗകിക സേതു നിദർശനേന, ലൗകിക സേതു ദൃഷ്ടാന്തത്തിലൂടെ, സേതു ബാഹ്യവസ്തുത പ്രപഞ്ച പ്രസഞ്ചയത, സേതു ബാഹ്യ സേതുവിന് അപ്പുറം ബാഹ്യമായി ഒരു വസ്തു എന്ന് നിങ്ങൾ പ്രസംഖ്യാനം ചെയ്യുന്നു, ആരോപിക്കും, കൽപ്പിക്കുന്നു. മൃദ്ധാരുമയതാമപി പ്രസംഖ്യേത, ദീർഘമുണ്ടോ? പ്രാസംഖ്യേത, അതും കൽപ്പിച്ചു കളയും. നിങ്ങൾ ബ്രഹ്മത്തെ മൃദ്ധാരുമയമായും കൽപ്പിക്കും. ചേതന്യായും ഇതിലെന്താ യുക്തിയുള്ളത്? ഇങ്ങനെ നിങ്ങൾ യുക്തിയെ കേവല യുക്തി എന്ന് പറയുന്നതാണ്. കേവല യുക്തിയെ അവലംബിച്ചിട്ട് നിങ്ങൾ ബ്രഹ്മത്തെ കൂടി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ ബ്രഹ്മം മൃന്മയവും ദാരുമയവും ഒക്കെ ആയിത്തീരും. പിന്നെ പ്രമാണത്തിനനുസരിച്ചാണെങ്കിലോ അജത്വ അധിശ്രുതി വിരുദ്ധ, ബ്രഹ്മത്തെ അജമെന്നാണ് പറഞ്ഞിരിക്കുന്നു. അതിനപ്പുറം അതിൻ്റെ ഒരു കാരണത്തിൻ്റെ ആവശ്യം ഇല്ല. അതിന് പിന്നെ യുക്തി ഭംഗം വരുന്ന എന്താണ്? അനവസ്ഥാദോഷം വരും. അതിനപ്പുറം അതിനപ്പുറം അങ്ങനെ പോകും. അപ്പോ ഇവിടെ കാര്യകാരണ തന്നെ അവ്യവസ്ഥമായി തീരും. ഒന്നിന് ഒരു കാര്യത്തിനും ഇന്നത് കാരണമെന്ന് നിശ്ചയിക്കാൻ കഴിയാതെ പോകും. അപ്പോൾ അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തിന് കുലാലൻ ഘടത്തെ ഉണ്ടാക്കുന്നതിനും മൃത്തിനെ ആശ്രയിക്കുന്നു? എന്തിന് വസ്ത്രം നെയ്യുന്നയാൾ നൂല് ആശ്രയിക്കുന്നു? അപ്പോൾ ഇവിടെ കാര്യകാരണത്തിൽ വ്യവസ്ഥിതിയുണ്ട്. അപ്പോൾ പ്രപഞ്ച കാരണവും വ്യവസ്ഥിതമാണ്, അത് അജമാണോ? അതാണ് ഇവിടെ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് പറഞ്ഞു അനന്യത്തിൻ ന്യായം തുടങ്ങിയ യുക്തികളനുസരിച്ച് ചിന്തിക്കുമ്പോഴും അക്കാരണത്തോടെ അനന്യമായാണ് പ്രപഞ്ചം കാണപ്പെടുന്നത്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ കാരണത്തെ അന്വേഷിച്ച് ബാഹ്യമായൊന്നും പോകേണ്ട കാര്യമില്ല. പ്രപഞ്ചസ്വരൂപത്തെ പ്രപഞ്ചത്തിൻ്റെ പുറത്തു പോയി തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിന് ആത്മശബ്ദം ഉപയോഗിച്ചത്. അത് സർവസ്വരൂപമായിരിക്കുന്നു. ഇതിനെ മുമ്പ് പറഞ്ഞാണ് സേതു സാമാന്യത്വ സേതു ശബ്ദ ആത്മനെ പ്രയുക്ത ഇതി ശിഷ്യത്തെ. അതുകൊണ്ട് ഒരു സമാനതയുണ്ട് സേതുവുമായിട്ട്. സേതു സർവത്തെയും ധാരണം വിധാരണം ചെയ്യുന്നു. പ്രപഞ്ച നിയമങ്ങളെല്ലാം നിലനിർത്തുന്നു. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ചില സാമാന്യ നിയമം, വസ്തുസ്വഭാവങ്ങളെല്ലാം, ഭീഷാസ്മാ വാദഹപ്പവത്തെ എന്നെല്ലാം മുമ്പ് പലയിടത്തും വന്നു. വായുവിൻ്റെ സ്വഭാവം, അഗ്നിയുടെ സ്വഭാവം, ജലത്തിൻ്റെ സ്വഭാവം, ഇത്തരം സ്വഭാവങ്ങളെല്ലാം മാറാതെ നിലനിർത്തുന്നു. പലതും കൂടെ മാറുന്നുണ്ടെങ്കിലും അത്തരം പ്രപഞ്ച നിയമങ്ങൾ മാറുന്നില്ല. അപ്പോൾ ഒരു നിയാമകനെ അവിടെ സ്വീകരിച്ചേ പറ്റും. അവരാണ് ഈ നിയമങ്ങളെ നിലനിർത്തുന്നത്. അതാണ് പറയുന്ന ലളിതമായ യുക്തി. നിയാമകനായി ഒന്നിനെ സ്വീകരിക്കുന്നു. മുമ്പ് അതും ചർച്ച ചെയ്ത കാര്യമാണ്. അത് ഏതുപോലെ സേതുവിനെ പോലെ അത് വിധാരണം ചെയ്തു ജലത്തെ നിൽക്കുന്നു. അത് കൃത്രിമമായ നിയമങ്ങളല്ല, മനുഷ്യനിർമ്മിതമായ നിയമങ്ങളല്ല, ഈശ്വര നിയമം എന്നുള്ളത്. അത് ഭാഷ്യകാലം വ്യാഖ്യാനിച്ചപ്പോൾ അത് മനുഷ്യ നിർമ്മിതമായ നിയമങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അത് ഈശ്വരൻ കൽപ്പിച്ചതെന്ന് പറഞ്ഞു. അത് തികഞ്ഞ അസംബന്ധമാണ് എന്ന് പറഞ്ഞു. ഇവിടെ സേതു ഈശ്വരന്റെ നിയമം എന്ന് പറയുന്നത് വർണ്ണനിയമങ്ങളാണെന്നാണ്. വർണ്ണനിയമം മനുഷ്യണ്ടാക്കിയാണ്. ബ്രാഹ്മണ ജാതിയുടെ ധർമ്മം ഇന്നതാണ്, ക്ഷത്രിയ ജാതിയുടെ ധർമ്മം ഇന്നതാണ്, വൈശ്യ ജാതിയുടെ ധർമ്മം ഇന്നതാണ്. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയാണ്, ഇതൊന്നും ഈശ്വര നിയമമല്ല. ജാതി നിയമങ്ങൾ എങ്ങനെയാണ്? ഈശ്വരനുണ്ടാക്കും. അതുകൊണ്ടാണ് അതൊക്കെ നശിച്ചു പോകുന്നു, നിലനിൽക്കാത്ത. എന്നാലും അത്തരം നിയമങ്ങൾ നിലനിൽക്കണമെന്നുള്ള ദുരാഗ്രഹം കൊണ്ട് ഭാഷ്യകാരൻ ഇവിടെയും ദുർവ്യാഖ്യാനം നടത്തി എന്ന് പറഞ്ഞു. ഇവിടെ സേതു എന്ന് പറഞ്ഞത് അത്ര മാത്രം ശരിയാണ്. വിധാരണം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിലനിർത്തുക, അത് നശിക്കാതിരിക്കുക, അത് നോക്കുക എന്നുള്ളതാണ്. അപ്പം എന്താണ് അവിടുത്തെ ഈശ്വരൻ നശിക്കാതെ നോക്കുന്നത്? വർണ്ണ നിയമങ്ങളെ എന്നാണ്. വർണ്ണ നിയമങ്ങൾ നവനീതൊക്കെ എങ്ങനെ നശിച്ചു? വർണ്ണ നിയമങ്ങളെല്ലാം നശിച്ചുപോയല്ലോ, അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതല്ല ശരിക്കും പ്രാപഞ്ചികമായ നിയമങ്ങളുണ്ട്, മാറ്റമില്ലാതെ നിൽക്കുന്നു. വസ്തുസ്വഭാവങ്ങളാണ് നിയമരൂപത്തിൽ ഇരിക്കുന്നത്, അത് മാറുന്നില്ല. പ്രപഞ്ചത്തിൽ അങ്ങനെ ചില നിയമങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ സാറിന് പറയുന്ന പ്രകൃതി നിയമങ്ങൾ, അതിൻ്റെ നിയാമകനായിട്ട് ഈശ്വരനെ സ്വീകരിച്ചാൽ ശരി. ശ്രുതി അത് പറയുന്നുണ്ട്, പക്ഷെ അത് കണ്ടില്ലെന്ന് അടിച്ചിട്ടാണ് അവിടെ നേരെ അത് വർണ്ണത്തിലേക്ക് കൊണ്ടുപോയത്. ആശ്രമ നിയമം എന്ന് പറഞ്ഞാലും വീണ്ടും കുറേയൊക്കെ അംഗീകരിക്കാൻ പറ്റും. കാരണം മനുഷ്യന് ജന്മത്തിൽ തുടങ്ങി മരണം വരെയുള്ള അതിനിടയ്ക്ക് അവസ്ഥകൾ മാറുന്നുണ്ട്. യൗവനം, വാർദ്ധക്യം, മരണം, ഇതെല്ലാം വ്യവസ്ഥാപിതമായി സംഭവിക്കുന്നു. വേണമെങ്കിൽ അതിനെ നിയമമെന്ന് പറയാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രമ നിയമങ്ങൾ വേണമെങ്കിൽ പറയാം. അതും അവിടുത്തെ നിയമങ്ങളെല്ലാം മനുഷ്യകൽപ്പിതമാണ്, അതും ഈശ്വരൻ കൽപ്പിതമെന്ന് പറയാൻ പറ്റില്ല. സ്വാമി, ഇവിടെ മറ്റു പ്രാചീനാചാര്യന്മാർ ഈ വർണ്ണധർമ്മം എന്ന് പറയുന്നുണ്ടോ? മറ്റു പ്രാചീനാചാര്യന്മാർ വർണ്ണധർമ്മം തന്നെ ഇവിടെ പറയുന്നുണ്ടോ? വിസൃതിക്ക് ഭാഷ്യകാരന് മുമ്പ് ആരെന്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. അതിനുശേഷമുള്ള രാമാനുജാചാര്യ പറഞ്ഞിട്ടുണ്ടോന്ന് ഈ ഭാഗത്ത് ഞാൻ നോക്കിയിട്ടില്ല, ആ ഭാഗം പരിശോധിച്ച് നോക്കിയിട്ടില്ല എങ്ങനെയാ. പക്ഷെ പറയാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഭാഗം അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ആ ഭാഗം നോക്കണം. പക്ഷെ വർണ്ണ നിയമങ്ങൾ ഈശ്വര കൽപ്പിതമെന്നാണ് അവരുമെല്ലാം. അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അത് നമ്മൾ ഗീതയിൽ വിശദീകരിച്ചതിന് അതെന്താണെന്ന് നമ്മൾ അവിടെ വ്യാഖ്യാനിച്ച കാര്യമാണ്. ശങ്കരാചാര്യൻ എന്ത് പറഞ്ഞിരിക്കുന്നു, ഭഗവാൻ എങ്ങനെ പറയുന്നു, അത് നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ അങ്ങനെ പോയി, ഇവിടെ അത്തരം കാര്യങ്ങളും അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ ഒരു സന്ദർഭമേ ഇല്ല. ഇനി ചാതുർവർണ്ണിയും മയാ സൃഷ്ടം എന്ന് പറഞ്ഞിടത്ത് വേണമെങ്കിൽ ഇത് അവിടെ വ്യാഖ്യാനിക്കും, ദോഷമില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ചാതുർവർണ്ണി ഞാൻ സൃഷ്ടിച്ചാണ്, വ്യാഖ്യാനിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതിൻ്റെ യാതൊരു സാഹചര്യവും പറയേണ്ട സന്ദർഭമേ ഇല്ല. അവിടെ ചാതുർവർണ്ണയത്തെക്കുറിച്ച് ഒരു തരത്തിലും പരാമർശിക്കാത്ത സ്ഥലത്ത് ചാതുർവർണ്ണ നിയമത്തെ നശിക്കാതിരിക്കുക എന്നതിന്റെ ഭാഷ പറഞ്ഞു. അത് ഭഗവാന്റെ പണി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത് നശിക്കരുതെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ദുരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവിടെ ഭാഷ്യകാരൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുത്തു? ചാതുർവർണ്ണ്യം നശിക്കരുത്, അത് ഭഗവാന്റെ നിയമമാണെന്നൊരു നിലപാടെടുത്ത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ സന്ദർഭത്തിന് യോജിക്കാത്ത തരത്തിലൊരു വ്യാഖ്യാനം കൊണ്ടുവന്നിട്ട് എന്തിന് ഭാഷകാരൻ അങ്ങനെ ഒരു നിലപാടെടുത്തു? അതാണ് എന്നുവെച്ചാൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കളുടെ പക്ഷത്ത് നിന്ന് ശങ്കരാചാര്യർ ഏത് വ്യവസ്ഥിതിക്കും അതിൻ്റെ ഗുണഭോക്താക്കളുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയാണ്, അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നതിൻ്റെ നേതാക്കന്മാർക്കാണ്, അവരുടെ ഇടയിലാണ് പണവും അധികാരവും ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സാധാരണക്കാരിലേക്ക് അത് വരത്തുള്ളൂ, അതിൻ്റെ ഗുണങ്ങൾ. അതുപോലെ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കളുടെ പക്ഷത്ത് വശകാരൻ അവിടെ അത് മനുഷ്യന് സാമാന്യമായി വേണ്ട നീതിബോധം അവിടെ ഇല്ലാതെ പോയി. അതിനു വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തു. എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൂടെ പറയേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അവിടെ ഇത്രയും ബുദ്ധിയുള്ള ഒരാള് ആ ബുദ്ധിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അത് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല, അങ്ങനെ ആയിരുന്നു അല്ലേ എന്നുള്ള കാര്യം. കാരണം നമുക്ക് പരിചയമുള്ള ശങ്കരാചാര്യൻ എന്ന് പറയുന്നത് ഭാഷ്യകാരനാണ്. ആ ഭാഷ്യകാരനായ ശങ്കരാചാര്യര് അങ്ങനെ ബ്രാഹ്മണനാണ് എന്നുള്ളതിന് ഒരിടത്തും തെളിവില്ല. മറ്റേ ഇതിഹാസമാണ്, കഥയാണ്. അപ്പൊ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തകിടം പറയും. അപ്പൊ കഥയും ചരിത്രവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. കഥയെപ്പോഴും കഥ തന്നെയായിരിക്കും, ഇതിഹാസ ഇതിഹാസം തന്നെയായിരിക്കും. ശങ്കരാചാര്യർ ഭാഷയത്തിലുള്ളൊരിടത്തും പറയുന്നില്ല ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ ബ്രാഹ്മണ ജാതിയിൽ പറന്നവനാണ് എന്ന് പറയുന്നില്ല ഒരിടത്തും. അപ്പോൾ അത് ഭാഷ്യം വെച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. കഥ അടിസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായ പല കാര്യങ്ങളും കഥയിലുണ്ട്, അത് സ്വീകരിക്കാനും പറ്റത്തില്ല. ഭാഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഭാഷകാരൻ ചാതുർണ്യം വർണ്ണ്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി, ഒരു ജാതി വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതി എന്ന് പറയുന്നത് സ്മൃതികളുടെ കൂടെ നിലനിന്ന വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് അതിലെ ക്രമമായി ബ്രാഹ്മണൻ, അതിൽ കുറഞ്ഞു ക്ഷത്രിയൻ, അതിൽ കുറഞ്ഞു വൈശ്യൻ, ഒന്നുമില്ലാത്ത മനുഷ്യബുദ്ധരൻ, സീറോ വർണ്ണബാഹ്യൻ, ഇങ്ങനെ പോകുന്നു. എന്നുവെച്ചാൽ ആ വ്യവസ്ഥിതിയിൽ ഒരു തരത്തിലും നീതിയില്ല. അങ്ങനെ നീതിയില്ലാത്ത ഒരു വ്യവസ്ഥിതിയെ ഭാഷ്യകാരൻ സമർത്ഥിച്ചു. അതിപ്പോൾ ഭാഷ്യകാരൻ അങ്ങനെ ബ്രാഹ്മണനായതുകൊണ്ടോ ആണോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഇനി ആ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണരെല്ലാവരും ഭാഷകാരന്റെ പക്ഷത്തായിരുന്നു അല്ലയോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ വ്യവസ്ഥിതിയിൽ ഗുണഭോക്താക്കളുടെ പക്ഷത്ത്, അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ബ്രാഹ്മണൻ മാത്രമല്ല, ചാതുരൻ്റെ വ്യവസ്ഥിതിയിൽ ഗുണഭോക്താവ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മൂന്നുപേരും ഉണ്ട്. അവിടെ ഗ്രേഡ് കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണഭോക്താവായിരുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയനും ഒട്ടും മോശമല്ല, ക്ഷത്രിയനും ഗോളടിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ബാക്കിയുള്ളവരെ മുഴുവൻ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ അത് അനീതിയാണ് ആ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അതിനെ ഭാഷകാരൻ സപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതിന് ബ്രഹ്മത്തെയും കൂട്ടു പിടിച്ചു, നിരപരാധിയായ ബ്രഹ്മത്തെ, അതാണ് പറയുന്നത്. അതിൽ ഇനി അങ്ങനെ ഒരു വ്യവസ്ഥിതിയെ ഇപ്പോൾ ബ്രാഹ്മണ ജാതി പെട്ട എല്ലാവരും അങ്ങനെ ഒരു വ്യവസ്ഥിതി ഭാഷകാരന്റെ പക്ഷത്തല്ല, അതും മനസ്സിലാവും. കാരണം പൂർവ്വമീമാംസയുടെ കാലം മുതൽ തന്നെ ഇതിനെ ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. അവിടെ നിന്ന് ജാതി നമുക്കറിയാൻ പറ്റില്ല, പക്ഷെ ചോദ്യം ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വ്യക്തിയല്ല, വ്യവസ്ഥിതിയാണ്. അപ്പോൾ ആ വ്യവസ്ഥിതിയിൽ ഇങ്ങനെ ഭാഷകാരൻ അനീതിയുടെ പക്ഷത്താണ് നിന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ള ഒരു കാര്യം. ശങ്കരാചാര്യർ അതാണോ അല്ലയോ അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടെന്താ അദ്വൈതത്തിന്റെ കാര്യത്തിലല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? അദ്വൈതത്തിന്റെ കാര്യത്തിലല്ല ഇവിടെ പറയുന്നത്. ഇത് അദ്വൈതം വേറെ, സാമൂഹ്യ വ്യവസ്ഥിതി വേറെ. സാമൂഹ്യ വ്യവസ്ഥിതി നിലനിർത്തുന്നത് അദ്വൈതത്തിന്റെ ബലത്തിലല്ല, അത് സ്മൃതികളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ ശങ്കരാചാര്യർ അദ്വൈത ഭാഷയത്തെയല്ല ആശ്രയിക്കുന്നത്, മറിച്ച് ഗൗതമ സ്മൃതി, മനുസ്മൃതി പോലെയുള്ള സ്മൃതികളെ ആശ്രയിച്ചിട്ടാണ്. അവിടെ നിന്നും അദ്വൈതം പറയുന്നതല്ല, അതൊന്നും രണ്ട് രണ്ടായി മനസ്സിലാകണം. ചാതുർവർണ്ണയത്തെ സമർത്ഥിക്കുന്ന അദ്വൈതത്തിന്റെ ആവശ്യമില്ല, കാരണം ദ്വൈതികളും എല്ലാവരും അതിനെ ആ കാലഘട്ടത്തിൽ അതിനെ സമർത്ഥിച്ചിരുന്നു, ശങ്കരാചാര്യർ മാത്രമാണ്. അതുകൊണ്ട് അതിന് അദ്വൈതം അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അദ്വൈതത്തിന് വേണ്ടി ചാതുർവർണ്ണയം എന്ന് പറയാൻ പറ്റില്ല, ദ്വൈതത്തിനും അതാവശ്യമാണ്. ശങ്കരാചാര്യരും രാമാനുജനും മാധ്വനും തമ്മിൽ അധികം കാലവ്യത്യാസമുണ്ട്. അപ്പം അവരുമൊക്കെ ഇത് തന്നെ ഈ നിലപാട് തന്നെ എടുത്തത്. അപ്പോൾ അത് ആ വ്യവസ്ഥിതിയുടെ ദോഷമാണ്. അത് പറയുമ്പോൾ അതിനെ അദ്വൈതമായിട്ട് പിടിപ്പിക്കരുത്. അദ്വൈതം വേറെ, ചതുർവർണ്ണം വേറെ. ഇത്രയും കാലത്ത് നമ്മൾ ചരച്ചുകൊണ്ട് ആ അതെങ്കിലും മനസ്സിലാക്കണം, ആ വ്യത്യാസമുണ്ട്. ഇത് നീതിയുക്തമല്ലാത്ത ഒരു വ്യവസ്ഥിതിയെ അതിൻ്റെ ഗുണഭോക്താക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പിന്താങ്ങി, അതാണ് ശങ്കരാചാര്യർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നാണ് പറയുന്നത്. അതാരൊക്കെ അതിനെ പിന്താങ്ങി, അവർക്കൊന്നും നീതിബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം അതിന് ആ കാലഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്തവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെയായിരുന്നില്ല. ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു ജാതി, ആ ജാതിപ്പെട്ടവരെല്ലാം നീതിബോധമില്ലാത്തവർ, അങ്ങനെയല്ല ഇവിടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിനാരും ചോദ്യം ചെയ്യത്തില്ലല്ലോ, ഇതിന് പൂർവക്ഷം ഉണ്ടാകത്തില്ലല്ലോ. പൂർവക്ഷം ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തവരും ഉണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്യുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, അത് മനുഷ്യന്റെ നീതിബോധം ആണ്. ജാതിയുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ആ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ അഭിപ്രായമാണ്, ഭാഷ്യത്തിലുള്ളതല്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതിന് ഒരു തരത്തിലും യുക്തിക്കനുസരിച്ച് ന്യായീകരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കണ്ടെങ്കിൽ ഞാൻ ശങ്കരാചാര്യരുടെ പക്ഷത്ത് നിന്നാണ്. കാരണം ഇത്രയും മഹത്തായ ഒരു ദർശനം, അദ്വൈത ദർശനം പറഞ്ഞ ഒരാളിനെ നമുക്ക് ആളിലെന്തെങ്കിലും ഒരു ന്യൂനത ആരോപിക്കുന്നത് സാധാരണഗതി പ്രയാസമാണ്. പക്ഷേ പല ആചാര്യന്മാരും ഇത് കണ്ടെത്തുകയും അത് എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അത് കണ്ടിൽ നിന്ന് അടിക്കാൻ പറ്റത്തില്ല. ആ ഒരു കളങ്കത്തിൽ നിന്ന് ശങ്കരാചാര്യർക്ക് ഒരിക്കലും മുക്തിയില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാണ്. സേതു സാമാന്യാക്കോ സേതു ശബ്ദാത്മനെ പ്രയോഗിക്കുകയും ശിഷ്യത്തെ. അപ്പോൾ ചില സമാനതകൾ ഉള്ളതുകൊണ്ട് സേതു ശബ്ദാത്മാവിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ എത്ര യുക്തിയുക്തമായിട്ടാണ് ഭാഷകാരൻ തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ മർക്കടമുഷ്ടി ആ യുക്തിയെപ്പോലും ശങ്കരാചാര്യർ നിഷേധിക്കുകയാണ്. അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചാതുർവർണ്ണയത്തിൻ്റെ കാര്യം വന്നപ്പോൾ അതേ ഹഠാ മർക്കടമുഷ്ടിനെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അതൊരു വ്യക്തിനിഷ്ഠമായൊരു കാഴ്ചപ്പാടാണ്. അതിന് ജാതിയും മതം ഇതുമായിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് കാര്യമില്ല. ജഗത തന്മര്യാദാനാം ച വിധാരകത്വം സേതു സാമാന്യം ആത്മനഃ. അതിവിടെ പറയുന്നു ലോകം, ലോകത്തിൻ്റെ മര്യാദ എന്ന് വെച്ചാൽ നിയമങ്ങൾ, അതിനെ നിലനിർത്തുക. ഭാഷകാരും വ്യാഖ്യാനിക്കും പറയും നശിക്കാതെ നോക്കുക. അതാണ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നശിക്കാതെ നോക്കണ്ടേ, നാളെ നശിക്കാൻ പാടില്ല. സേതു സാമാന്യം ആത്മന, അതാണ് ഇവിടെ സേതു സാധർമ്മ്യം പറഞ്ഞത്. ആത്മാവിന് ലോകത്തെ നിലനിർത്തുക, ലോകത്തിൻ്റെ മര്യാദകൾ നിയമങ്ങൾ നിലനിർത്തുക, ആ ഭാഗത്താണ് ഭാഷകാരൻ ഈ മര്യാദ എന്ന് പറയുന്നിടത്താണ്. ലോകത്തെ നിലനിർത്തുക ശരിയാണ്. അപ്പോൾ ലോകത്തെ നിലനിർത്തുക എന്ന് വെച്ചാൽ ലോകത്തിലെ നിയമങ്ങളെ നിലനിർത്തുക. അത് ലോകത്തിലെ നിയമങ്ങൾ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെ ഈശ്വരൻ നിലനിർത്തുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ദുരാഗ്രഹം. ജഗത തന്മര്യാദാനാഞ്ച വിധാരകത്വം സേതു സാമാന്യം ആത്മന, അതാണ് ആത്മാവിന് സേതു സാമാന്യത്വം. അത സേതുരുവ സേതുരതി പ്രകൃതാത്മാസ്മീത. അതുകൊണ്ട് സേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷുകാർ ഇത് വ്യാഖ്യാനിക്കുമ്പം ചിലർ ബ്രിഡ്ജ് എന്നെഴുതി വയ്ക്കും. ഡാമെന്ന് പറയുന്നവരാരുമില്ല, ബ്രിഡ്ജ് എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ ബ്രിഡ്ജ് എന്ന് എഴുതി കഴിഞ്ഞ ഒരു സായിപ്പ് എന്താ മനസ്സിലാകുന്നു? സ്വാമി, സേതു ശബ്ദം മറ്റ് ഈ സംസ്കൃതത്തിൽ തന്നെ ഈ ബ്രിഡ്ജ് അർത്ഥത്തിലുണ്ടോ? ഹിന്ദിയിലുണ്ട്. ഹിന്ദിയില് സേതു എന്നാണ് ബ്രിഡ്ജ് എന്നുള്ള അർത്ഥത്തിലുണ്ട്. അർത്ഥമാണ് ഉള്ളത് അതിന്. അല്ല, ബ്രിഡ്ജ്, ബ്രിഡ്ജ് എന്നുള്ള അർത്ഥത്തില്. അത് പഴയ കാലത്ത് രണ്ട് രണ്ടല്ല ഒന്നായിരുന്നു. പഴയകാലത്ത് രണ്ട് സാധനമില്ലായിരുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ അടിയിൽ നിന്ന് RCC ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പൊതുവെ സേതു എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ട് അതാണ്. അത് അടിയിൽ നിന്ന് കെട്ടിപ്പൊക്കി വരുന്നതുകൊണ്ടാണ് രാമസേതു എങ്ങനെ ഉണ്ടാക്കിയത്. അടിയിൽ നിന്നല്ലേ മേളിക്കൂടി പോകാൻ അന്ന് ചെറിയ മരങ്ങളൊക്കെ കൊണ്ട് ചെറിയ നദികളുടെയൊക്കെ കുറുകെ പാലം ഉണ്ടാക്കുമെന്നുള്ളതല്ലാതെ സേതു എന്ന് പറയുന്നത് അന്ന് ബ്രിഡ്ജ് എന്നല്ല, ഡാം എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും. ആൾക്കാരെന്താ ധരിക്കുന്നത്? ഇപ്പൊ സേതു രിവ എന്നുള്ള അർത്ഥം കൊടുക്കുക, അതുപോലെ. എന്നാലേ അർത്ഥം യോജിക്കുകയാണ്, ജലത്തെ വിതാരണം ചെയ്യുക എന്നുള്ളത്. ജലത്തെ പാലമാണെങ്കിൽ ജലത്തെ എങ്ങനെ വിതാരണം ചെയ്യും? അപ്പുറവും ഇപ്പുറവുമുള്ള ജലം കൂടി കലരാതെ നോക്കാൻ പറ്റില്ലല്ലോ. പ്രകൃത ആത്മാ സ്തുയതേ, ഉണ്ടവിടെ ആത്മാവിനെ സ്തുതിക്കുകയാണ്. പ്രപഞ്ചത്തെ നിലനിർത്തുന്നു. സേതു തീർത്ഥവൈത്യവി തരരെ അതിക്രമ അസംഭവാ പ്രാപ്നോത്യർത്ഥയോ വർത്തവി. അതിവിടെ ഭാഷകാരനിൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉപനിഷത്ത് വ്യാഖ്യാനിച്ചപ്പോ സേതു തീർത്ഥ എന്നുള്ളത് ത്രിപ്ലവന തരണയോ എന്ന് പറയുന്നത് ധാതുവൻ നീന്തുക അല്ലെങ്കിൽ വള്ളത്തിൽ സഞ്ചരിക്കുക, തരണം ചെയ്യുക, മറികടക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. പക്ഷെ അവിടെയും ഭാഷകാരൻ ഉപനിഷത്തിനും എന്ത് തന്നെ വ്യാഖ്യാനിച്ചു? പ്രാപിക്കുക എന്നുള്ള അർത്ഥമാണ്. അർത്ഥം ശരിയാണെന്നാണ്. കാരണം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് തരണം ചെയ്യുന്നത്? പ്രാപിക്കുകയാണല്ലോ. അത് നീന്തുന്നു എന്തിനു? മറുകരി എത്താൻ. വള്ളത്തിൽ സഞ്ചരിക്കുന്നു, മറുകരിയിലെത്താൻ. അപ്പോൾ ഭാഷകാരൻ അവിടെ പറഞ്ഞ അർത്ഥം വളരെ ശ്രദ്ധിച്ചാണ്, വളരെ സൂക്ഷിച്ചാണ്. പ്രാപിക്കുക. കാരണം ഇവിടെ സേതും തീർത്തുക, ബ്രഹ്മത്തെ മറികടന്നിട്ടെന്ന് പറയാൻ, മറികടന്ന അവിടെ എന്താ ഉള്ളത്? അപ്പോൾ പ്രാപിക്കുക എന്നുള്ള അർത്ഥമേ ഇവിടെ യോജിക്കത്തുള്ളൂ. അത് ഉപനിഷത്തിൽ എങ്ങനെയാണോ അത് തന്നെ ഇവിടെ ബ്രഹ്മസൂത്രത്തിന് വന്നു എന്ന് പറയുമ്പോൾ അവിടെ സേതുവിന് മറിച്ചൊരർത്ഥം വരാം. ധാതുവിൻ്റെ പ്രസിദ്ധമായ അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു ചോദ്യം വരും, സേതുവിൻ്റെ അപ്പുറം എന്താണ്, എന്തിനാണ് നിങ്ങൾ മറികടന്ന് എവിടെ പോകുന്നു, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഉപനിഷത്തിൽ എങ്ങനെയാണോ അർത്ഥം പറഞ്ഞത് പ്രാപിക്കുക, അത് തന്നെ ഇവിടെയും ഭാഷകാരൻ പറയുന്നു. അതുകൊണ്ട് ഭാഷ്യരചന എന്ന് പറയുന്നിടത്ത് അപൂർവം ചില സ്ഥലങ്ങളിൽ രണ്ടു തരത്തിൽ വന്നിട്ടുണ്ട്, ഉപനിഷത്തുമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പൊതുവേ അതും അപ്രധാനമായ സ്ഥലങ്ങൾ. ഭാഷകാരൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് വ്യാഖ്യാനം നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും അർത്ഥം തന്നെ പറയുന്നു, സേതു തീർത്ഥ തരതേർ അതിക്രമ അസംഭവ, തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിക്രമിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. പ്രാപ്നോത്യർത്ഥ, പ്രാപിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. സേതുവിനെ പ്രാപിച്ചിട്ട്, ആത്മാവിനെ പ്രാപിച്ചിട്ട് എന്നുള്ളതാണ് അത്. പിന്നെ അവിടെ വ്യാഖ്യാനിക്കും പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രാപിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ വരുന്ന ദോഷങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഉപനിഷത്തിൽ തന്നെ ബ്രഹ്മത്തെ പ്രാപിക്കാൻ കഴിയുമോ എന്നെല്ലാം ഉള്ള ചോദ്യങ്ങൾക്ക് അവിടെ സമാനം പറയുന്നു. യഥാ വ്യാകരണം തീർത്ഥയിരി പ്രാപ്ത എത്തിച്ചത്. ലോകവ്യവഹാരത്തിലും അങ്ങനെ പറയുന്നു, വ്യാകരണം തീർണ എന്ന് പറഞ്ഞാൽ എന്താ, വ്യാകരണത്തെ മറികടന്നവനെന്നാണോ? വ്യാകരണത്തെ മറികടക്കുക എന്ന് വെച്ചാൽ വ്യാകരണത്തിൽ തൊടാതെ പോയെന്നാണോ? അതേ, വഴിയിൽ എന്തെങ്കിലും കിടക്കുന്നു, നമ്മൾ മറികടക്കുന്നു. മറികടക്കുമ്പോൾ നമ്മളതിൽ തൊടാറില്ല. അപ്പോൾ വ്യാകരണം പഠിക്കാനായി പോയി, ഗുരുകുലത്തിൽ വ്യാകരണം തീർണനായി മറികടന്നു പോയി. എന്ന് വെച്ചാൽ നമ്മളിവിടെ പഠിക്കുന്നവരെ കളഞ്ഞിട്ട് പോയി എന്നുള്ളതാണ്. തുടങ്ങുമ്പം ഫുൾ അറ്റൻഡൻസ്, നാല് ദിവസം കഴിയുമ്പോൾ തീർണന്മാരായി കളഞ്ഞിട്ട് പോയി. അർത്ഥമല്ല പ്രാപിച്ചു എന്നുള്ള അർത്ഥമാണ് വ്യാകരണം തീർന്ന എന്ന് പറഞ്ഞു. പാരംഗത എന്നൊക്കെ പറയുന്നു, എന്താണ് അതിനെ പ്രാപിച്ചു എന്നുള്ളതാണ്. ആ ശാസ്ത്രത്തെ അറിഞ്ഞു എന്നുള്ള അർത്ഥമാണ് ഇവിടെയും. സേതും തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞ് മുക്തനായി എന്നുള്ള അർത്ഥമാണ്. അതിനാ അവിടെ ഉപനിഷത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ഇതി പ്രാപ്തി ഇത്യുച്യത്തെ അതിക്രാന്ത, അല്ല അതിക്രമിച്ചു എന്നുള്ള അർത്ഥമുണ്ട്. സന്ദർഭം അനുസരിച്ച് അർത്ഥം പറയണമെന്നാണ് തദ്വത്. അതുകൊണ്ട് സേതു വ്യപദേശ, ബ്രഹ്മത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് പറയണ്ട, സേതു തന്നെയാണ് ബ്രഹ്മം. അപ്പൊ ബ്രഹ്മത്തിനപ്പുറമുള്ള ചിന്ത ചിന്തിച്ചാൽ അത് ഹഠാത് മർക്കടമുഷ്ടിയാണെന്നേ ഉള്ളൂ. ബുദ്ധ്യർത്ഥ പാദവത് യഥപ്യുക്തം ഉന്മാന വ്യപദേശാദസ്തി പരമിതി. രണ്ടാമത് അവിടുത്തെ ഹേതുവാണ് ഉന്മാന വ്യപദേശം, അളവ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അളന്ന് പരിച്ഛിന്നമാക്കുന്നതിനെല്ലാം അപ്പുറം എന്തെങ്കിലും കാണും എന്ന് മുമ്പ് പറഞ്ഞു. തത്ര വിധീയതേ ഉന്മാന വ്യപദേശോപി ന ബ്രഹ്മ വ്യതിരിക്ത വസ്തു അസ്തിത്വ പ്രതിപത്യർത്ഥം. ഉന്മാന വ്യപദേശവും ബ്രഹ്മ വ്യതിരിക്ത വസ്തു അസ്തിത്വ പ്രതിപത്യർത്ഥം. ഉന്മാന വ്യപദേശം എന്ന് പറയുന്നതും ബ്രഹ്മ വ്യതിരിക്ത വസ്തു അസ്തിത്വ, ബ്രഹ്മ വ്യതിരിക്തമായ ഒരു വസ്തുവിൻ്റെ അസ്തിത്വത്തെ ധരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്നാണ് ഉന്മാനമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്നും വ്യതിരിക്തമായൊന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. കിമർത്ഥത്തർഹി, പിന്നെന്തിനു വേണ്ടി ബുദ്ധ്യർത്ഥ, പിന്നെ ഉന്മാനം എന്തിനു പറയുന്നു? ബ്രഹ്മത്തിൻ്റെ അളവുകൾ നാല്, കാലുണ്ട്, ഓരോ കാലിലും ഈ രണ്ട് കുളമ്പ്, അപ്പൊ നാല് കാലിനും കൂടെ എട്ട് കുളമ്പ്. ഇതൊക്കെ എന്തിനാ പറയുന്നു? പറയുന്നു ബുദ്ധ്യർത്ഥ, ഉപാസനാർത്ഥ ഇരിയാവത്ത്. ഇത് പല സന്ദർഭങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള വർണ്ണനകൾ ശ്രുതിയിലും വരുന്നുണ്ട്. ബ്രഹ്മത്തിന് എന്താ കുളമ്പ്, എന്താ കാല്, വാല്, തല, ഇതെല്ലാം ഭാഷകാരന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന മുഴുവൻ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെ ഭാവനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ കൂടുതൽ ഭാവനയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ നമ്മളതിനെ കുറിച്ച് കൂടുതൽ ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല. പിന്നെ അതെന്ത് സയൻസാണ് ആ പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഉപാസന എന്ന് പറഞ്ഞാൽ ആശ്വാസമായി ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാരണം വേദം എന്ന് പറഞ്ഞാൽ വേദത്തിലെല്ലാ അറിവും ഉണ്ടെന്നാണ് ചിലർ പറയുന്നത്. സർവ്വ അറിവുമുണ്ട്, ഇതുവരെ ഉണ്ടായ അറിവ്, ഇനി വരാൻ പോകുന്ന അറിവ് എല്ലാം അതിനകത്തുണ്ട്. നാല് കാലെന്ന് പറഞ്ഞാൽ അതിന് പുതിയ അർത്ഥം കണ്ടുപിടിക്കുന്നു. അപ്പോൾ പിന്നെ പുതിയ അർത്ഥം എവിടെ നിന്ന് കിട്ടും? സയൻസിൽ നിന്ന് കിട്ടും. അപ്പോൾ സയൻസ് പഠിച്ചിട്ട് ഈ നാല് കാലിന് സയൻസിൽ നിന്നൊരർത്ഥം കൊടുക്കും. അതേതൊക്കെയാണ് നാല് കാല്? ഒന്ന് ഇലക്ട്രോൺ, മറ്റത് പ്രോട്ടോൺ, മറ്റത് ന്യൂട്രോൺ. ഇങ്ങനെ പോകുന്നു. അപ്പോൾ വേദത്തിലെല്ലാ അർത്ഥവും ഉണ്ട് എന്നുള്ളതും വന്നല്ലോ. എന്തായാലും അത്തരമൊരു ഗവേഷണത്തിൽ നിന്നും ഭാഷകാരൻ നമ്മളെ രക്ഷിക്കുകയാണ് പറയുന്നത്. അതൊക്കെ ഉപാസനാർത്ഥം ഭാവനയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അത് ഭാഷകാരൻ പറയുന്നത് എന്തുകൊണ്ട് ഭാഷകാരം പറയുന്നതിനെ സ്വീകരിക്കണം എന്ന് പറയുന്നവർ പറയുന്ന എന്തുകൊണ്ട് സ്വീകരിച്ചുകൂട? അപ്പോൾ വേദത്തെ സംബന്ധിച്ചൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായത്തിൽപ്പെട്ട പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ അദ്വൈതത്തെയും മറ്റും നിഷേധിക്കുന്നവരും അംഗീകരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കർമ്മവും ഉപാസനയും. എല്ലാവരും അംഗീകരിക്കുന്നു, അതിനാർക്കും നിഷേധിക്കാൻ പറ്റില്ല. വേദത്തിൽ യാഗാദി കർമ്മങ്ങളെ പറഞ്ഞിരിക്കുന്നു, ഉപാസനകളെയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വേദം എന്ന് പറയുന്ന അതിനൊരു ചരിത്രമുണ്ട്. അത് വെറൊരു ഇതിഹാസം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾ ഭാരതത്തിൽ ഈ വൈദികമായ കർമ്മങ്ങളും ഉപാസനകളും ഒക്കെ മനുഷ്യരെ അനുഷ്ഠിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവിടെ ഈ വർണ്ണ വ്യവസ്ഥയ്ക്കനുസരിച്ച് കഴിയുന്നത്ര ഇതിലെല്ലാം തത്പരരായ മനുഷ്യരുണ്ടായിരുന്നു, അവരനുഷ്ഠിച്ചിരുന്നു. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ ചരിത്രത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ് ശങ്കരാചാര്യൻ. നമ്മളിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് അകന്നുപോയി. അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് കർമ്മവും ഉപാസനയും എന്നെല്ലാം പറയും. അതിനെക്കുറിച്ച് ബന്ധമില്ലാത്ത ആൾക്കാർ വെറും ഭാവനയിലൂടെ അതിന് വേറെ എന്തെങ്കിലും അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതും നിലനിൽക്കില്ല, അത് ചരിത്രത്തിന് വിരുദ്ധമായി വരും. സ്വാമി, അപ്പൊ ഈ വാക്കുകൾക്ക് നിരുക്തത്തില് അർത്ഥം പറയുന്നില്ല? ഈ ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്ക് നിരുക്ത പ്രകാരം പല അർത്ഥങ്ങളും സങ്കല്പിക്കുന്നില്ലേ? പഠിച്ചിട്ടില്ല നിരുക്തം, അതിൽ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ പ്രത്യേക അർത്ഥങ്ങൾ? നിരുക്തത്തിലെന്ന് പറയുന്നത് സാധാരണ അവിടെ കൂടുതലും കർമ്മകാന്ഡത്തിലെ പദങ്ങളാണ് കൂടുതലും വരുന്നത്. ആ പദങ്ങൾക്കെല്ലാം പറയുന്ന അർത്ഥം കർമ്മവും ഇതുമായിട്ടൊക്കെ യോജിക്കുന്ന അർത്ഥം തന്നെയാണ്, വിരുദ്ധമായ അർത്ഥമൊന്നും പറയുന്നില്ല. നിരുത്തങ്ങൾ, കൽപ്പസൂത്രങ്ങൾ, പിന്നെ പ്രാചീന സ്മൃതികൾ, മനുസ്മൃതികളുള്ള സ്മൃതികൾ, ഇതിലെല്ലാം പറയുന്ന അർത്ഥങ്ങളെന്ന് പറയുന്നത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥം തന്നെയാണ്. അതാണ് പറയുന്നത്, അവിടെയെങ്കിലും അതിന് വിരോധമേ വരുന്നില്ല. അപ്പൊ ദയാനന്ദ സരസ്വതി നിരുക്തത്തിൽ നിന്നല്ല ഇത് കണ്ടുപിടിച്ചത്, അല്ല ആധുനിക ചിന്തയിലൂടെ തന്നെയാണോ കണ്ടുപിടിച്ചത്? എന്തോന്നും ദയാനന്ദ സരസ്വതി പല പല ഈ ഇതല്ല, ദയാനന്ദ സരസ്വതി നിരുക്തത്തെ നിഷേധിച്ചിട്ടില്ല. നിരുക്തം ഉപയോഗിച്ചല്ലേ ഈ അർത്ഥങ്ങൾ കൽപ്പിക്കുന്നത്? വ്യത്യസ്തമായ അർത്ഥങ്ങൾ. വ്യത്യസ്ത അർത്ഥമൊന്നുമില്ല. ധ്യാനന്ദ സരസ്വതി എന്ന് പറയുന്നത് വേദത്തിൽ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്ത ഭാഗങ്ങളെന്ന് പറഞ്ഞ് കുറെ ഭാഗങ്ങൾ തള്ളിക്കളയുന്നു. വേദമല്ല വേദവ്യാഖ്യാനം. ബാക്കിയുള്ള ഭാഗങ്ങൾ കർമ്മകാണ്ഡപരമായി തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. പിന്നെ ആ തള്ളിക്കളയുന്ന എന്താണ്? ഈ വേദവ്യാഖ്യാനങ്ങളെന്ന് പറയുന്ന ബ്രാഹ്മണ ഭാഗങ്ങളും പൂർവത്തിലുള്ള കർമ്മകാണ്ഡവും കൂടെ ചേർത്തിട്ട് കർമ്മങ്ങൾക്ക് പുതിയ രൂപങ്ങൾ വന്നു, അതിനെ നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് പറയുന്നു ആ പൂർവഭാഗത്തിൽ പറഞ്ഞ് അത് മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ പിൽക്കാലത്ത് പ്രചാരത്തിൽ വന്ന കർമ്മങ്ങൾ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാണ്. കാലം കൊണ്ട് കർമ്മങ്ങൾക്ക് മാറ്റം വന്നു, ആ മാറ്റത്തെ സ്വീകരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന പോലെ ശങ്കരാചാര്യരുടെ അദ്വൈത ഭാഷ്യം കാലം കൊണ്ട് ഈ ഭാഷയിൽ നിന്ന് വ്യത്യാസം വന്നു. അപ്പോൾ ഭാഷ്യത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഭാഷ്യത്തെ മാത്രം എടുക്കുക, പിൽക്കാലത്ത് വന്ന വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ഭാഷ്യത്തെ സ്വീകരിക്കാതിരിക്കുക. നമ്മൾ ഭാഷ്യത്തെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് ധ്യാന സരസ്വതിയും പറയുന്നത്. പ്രാചീനമായ വേദം എന്ന് പറയുന്നതിനെ മാത്രം വേദമായി സ്വീകരിക്കും, പിൽക്കാലത്ത് അതുകൊണ്ട് അതിനെ പറയുന്ന ആർഷഗ്രന്ഥങ്ങൾ അതിനെ സ്വീകരിക്കും. പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതനുസരിച്ച് വന്ന മാറ്റങ്ങളെ തള്ളിക്കളയുക. അതനുസരിച്ച് വരുമ്പോൾ കർമ്മങ്ങൾക്കെല്ലാം മാറ്റം വരും. ഇതാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ആലഭേത എന്ന് പറയുന്ന ശബ്ദത്തിന് സ്പർശിക്കുക എന്നർത്ഥമാണ് അർത്ഥം. പിൽക്കാലത്ത് ഹിംസിക്കുക എന്ന് പറയുന്ന അർത്ഥമാണ്. അത് സ്വീകരിക്കാൻ പാടില്ല, അത് പിൽക്കാലത്ത് വന്നാണ്. അതുകൊണ്ട് യാഗത്തിൽ ഹിംസയില്ല, സ്പർശിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഭാഷ്യകാരൻ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ പറയും അല്ല ഹിംസ ഉണ്ടായിരുന്നു എന്ന് പറയും, ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇത് എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും ആഗ്രഹ ചിന്തകളിലൂടെ വരും. അപ്പോൾ അതിന് കാരണമുണ്ട്. കാരണം ഈ വേദം അന്ന് പ്രചരിച്ചിരുന്ന കാലഘട്ടത്തിൽ വേദം മാത്രമേ ഉള്ളൂ പ്രബലമായിട്ട്. ദയാനന്ദ സരസ്വതിയുടെ കാലമൊക്കെ വന്നപ്പോഴത്തേക്ക് വേദം മാത്രമല്ല, അവിടെ ബൈബിളും ഖുറാനും ഒക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുമായിട്ടൊരു തുലനാത്മകമായ അധ്യയനം നടത്തുമ്പോൾ ഇതിൻ്റെയൊക്കെ മേളിൽ നീക്കണം വേദം. അതാണ് ആഗ്രഹ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ദോഷങ്ങളെ പരിഹരിക്കുക, അത് ദയാനന്ദ സരസ്വതിയുടെ ചിന്തയിൽ സ്പഷ്ടമായിട്ടുണ്ട്. ദയാനന്ദ സരസ്വതി വളരെ നിശിതമായി ബൈബിളിനെയും ഖുറാനെയും ഒക്കെ നിഷേധിക്കുന്നുണ്ട്, സത്യാർത്ഥ പ്രകാശം മറ്റും. അപ്പോൾ അത് കുറേ ആഗ്രഹ ചിന്തകളാണ്. ഇങ്ങനെ ആയിരിക്കണം വേദം, കുറ്റമറ്റതായിരിക്കണം. അപ്പോൾ ഹിംസാദികൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിമർശിക്കും. അതിനകം തന്നെ സായിപ്പന്മാരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് ഇതിനകത്ത് അസംബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് വിമർശനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിലെ ദോഷങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ പിൽക്കാലത്ത് വന്നേക്കെ മാറ്റിക്കളയണം. അതായിരുന്നു ദയാനന്ദ സരസ്വതിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളത് എവിടെയും ഈ ആഗ്രഹ ചിന്തകൾ മാറ്റിയാണ്. ആഗ്രഹിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. ഭാഷകാരനും ഇതാണ്, ചാതുർവർണ്ണയും വന്നപ്പോൾ അവിടെ ആഗ്രഹ ചിന്തയാണ്. ആഗ്രഹിച്ചിട്ട് ചിന്തിക്കുന്നു ഇങ്ങനെയൊക്കെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു, എനിക്കിഷ്ട ഈ വ്യവസ്ഥിതിയാണ്, നിന്നാൽ നല്ലതായിരിക്കും. അതുപോലെ ദയാനന്ദ സരസ്വതിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഹിംസ ഇല്ല എന്ന് പറഞ്ഞ് വാദിച്ചത്. അപ്പോൾ എന്താണ് ഒരു ശബ്ദാർത്ഥത്തിൽ വന്ന് വ്യത്യാസം. അനഭേദ എന്ന് പറയുന്നതിന് ഹിംസിക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥമേ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഷകാരനെ പോലെയുള്ളവർ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. എത്രയോ സ്ഥലത്ത് ഇതിനകം തന്നെ വന്നു.